അതിനോട് പറയണം. എന്നാലും ശരി, ജനങ്ങളെ ആകർഷിക്കും. അറിവതിനാൽ അവനീകാരമുണ്ടെന്ന് അറിവും ഇതുവർക്കിൽ അസത്യം ഉള്ള തോർവി നിരവധിയായിട്ടും ഇപ്പൊ തന്നെ അറിവിലും പ്രകൃതി സ്വരൂപമാണ്. അവനീതികാരം തഥ അനന്യത്വം ആരംഭണ ശബ്ദാവലിക്ക് എന്ന് പറയുന്ന സൂത്രത്തിന്റെ ഭാഷ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്. സംഗ്രഹങ്ങളുടെ ഭാഷ ബ്രഹ്മസൂത്രം ആരംഭണാധികരണവും അതുകൊണ്ടാണ് അതൊക്കെ പഠിക്കണമെന്ന് പറയുന്നത്. അതൊന്നും പഠിക്കാതെ ഇത് വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും എന്താണ് ഒരു പുതിയ ദർശനം അവതരിപ്പിക്കും. ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടാത്ത കാര്യം അങ്ങനെയൊന്നും ഗുരുവിന്റെ ദർശനത്തിൽ പുതുമയൊക്കെയുണ്ട്, പക്ഷെ അതൊന്നുമല്ല. ഇതുവരെയാണ് ഇത് ശരിക്കും അദ്വൈതത്തിന്റെ പാരമ്പര്യമായ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്. അവനീ വികാരം എന്ന് വെച്ചാൽ എന്താണ് മണ്ണിന്റെ കാര്യങ്ങൾ, വികാരം എന്ന് വെച്ച കാര്യം മണ്ണിന്റെ കാര്യം. അറിവത്തിനാൽ ഉണ്ട് എന്നറിവ്, ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സത്യം, സത്യം എന്ന് പറഞ്ഞു മണ്ണിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നും അറിവതിനാൽ, അറിവതിനാളത്ത് അറിയുന്നതിനാലും പറയുന്നതിനാലും ഒന്ന് കൂട്ടിച്ചേർക്കും. അരുളും എന്ന് പറയുന്നിടത്ത് പറയുന്നു അറിയുന്നു, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനം. മറ്റ് ഇന്ദ്രിയങ്ങളേക്കാൾ കൂടുതൽ പ്രാധാന്യം വാഗേന്ദ്രിയത്തിനാണ്, പറയുക എന്ന് പറയുന്നത്. അത് ആ പ്രാധാന്യം വരാനുള്ള ഒരു കാരണം നമുക്ക് കണ്ണുകൊണ്ട് ഒരു കാര്യം മനസ്സിലാവും, പക്ഷെ കണ്ണുകൊണ്ട് വേറൊരാളെ മനസ്സിലാക്കിപ്പിക്കുക പ്രയാസമാണ്. ചെവി കൊണ്ട് കേൾക്കാം, അതുകൊണ്ട് തന്നെ വേറൊരാളെ ബോധിപ്പിക്കുക പ്രയാസം. അതുപോലെ മണത്തറിയാം, രുചിച്ചറിയാം, ഇതെല്ലാം ഇന്ദ്രിയങ്ങളിലൂടെ ശരിക്കും അങ്ങോട്ട് ബോധ്യം ചില ഇന്ദ്രിയങ്ങൾ കൊണ്ട് സാധിക്കാതെ ഇല്ല. കണ്ണുകൊണ്ട് നമുക്ക് ചില ഗോഷികളൊക്കെ കാണിക്കാം, പക്ഷെ ആശയവിനിമയം നടത്തുന്നതിന് ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന എന്താണ് വാഗേന്ദ്രിയം. കണ്ടതിനെയും കേട്ടതിനെയും മണത്തതിനെയും രുചിച്ച് അതുകൊണ്ടാണ് ഈ വേദാന്ത ചർച്ചകളിലെല്ലാം അറിയുക പറയുക രണ്ടിനും അറിയുന്നത് പോലെ ഒരു പ്രാധാന്യമുണ്ട് പറയുന്നത്. പിന്നെ പഴയകാലത്തെ ആശയ കൈമാറ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞാണ്. അന്ന് കണ്ടു മനസ്സിലാക്കാനുള്ള വഴികൾ കുറവാണ്, പറഞ്ഞാണ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ വിദ്യകളൊക്കെ രഹസ്യമായത്, നിഗൂഢമായതൊക്കെ അതുകൊണ്ടാണ്. ഒരാൾ പറഞ്ഞുതരാമെന്നോ അറിയത്തില്ല. സ്വയം മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. ഏതിനൊരു അറിവ് ഉണ്ടെങ്കിൽ അത് അയാളുടെ മനസ്സിൽ അയാൾ എഴുതി വെച്ചാൽ നമുക്ക് വായിക്കും, പക്ഷെ അന്ന് എഴുത്ത് സാമഗ്രികൾ കുറവ്, എഴുതുന്ന അത്ര എളുപ്പമല്ല, വലിയ ചിലവുള്ള പാടും ഒരു പരിപാടിയാണ് എഴുത്തെന്ന് പറയുന്നത്. പ്രത്യേക എഴുത്തുകാരുണ്ടോ, അവർക്ക് കൂലി കൊടുക്കണം, വലിയ പ്രശ്നങ്ങളാണ്. ഏറ്റവും എളുപ്പമുള്ള കാര്യമെന്നാണ് പറയുക, അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം. അപ്പം അറിയുക എന്ന് പറയുന്നിടത്ത് അറിയുന്നതുകൊണ്ടും പറയുന്നതുകൊണ്ടും മണ്ണിന്റെ കാര്യം എന്ന് പറയുന്നത് മൺപാത്രം, അത് സത്യമാണ്. അറിയുന്നതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. പഴയകാലത്ത് എന്താണ് ഉപനിഷത്ത് രഹസ്യവിദ്യ, ഗുരുവിന്റെ അടുത്തിരുന്ന് ഗ്രഹിക്കേണ്ട വിദ്യ എന്നൊക്കെ പറഞ്ഞ് ഈ പ്രാധാന്യം വരുന്നത് ഇതുകൊണ്ട് തന്നെ പറയുന്നത് പറഞ്ഞറിയാൻ പറ്റും. പറഞ്ഞറിയുന്നതിനും വിശേഷതയുണ്ട്, പറഞ്ഞറിയുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളൊക്കെ ഉണ്ട്. വായിച്ചറിയുന്നതിനും അതിൻ്റെ അതേ ഇല്ല എന്നാൽ ടീച്ചിങ്ങിൽ നിന്നും ഏറ്റവും പ്രഥമമായി പരിഗണിക്കുന്നത് എന്താണ്? പറയുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് അറിയുന്നു, പറയുന്നു, നമ്മൾ സ്വയം മനസ്സിലാക്കുന്നു ഇത് സത്യമാണ്, മൺപാത്ര സത്യമാണ്, പ്രതിമ സത്യമാണ്, അങ്ങനെ സത്യമാണെന്ന് അറിയുന്നത് മാത്രമല്ല, സത്യം എന്ന് പറയുന്നിടത്ത് അത് മണ്ണിനെപ്പോലെ തന്നെ സത്യമാണ്. അങ്ങനെയുള്ള നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്ന കാര്യം, മണ്ണ് എങ്ങനെയാണോ സത്യം, അതുപോലെ മണ്ണ് ഉണ്ടാക്കിയ പ്രതിമയും സത്യമാണ്. അതിനാണ് അനന്യത്വം എന്ന് പറയുന്നത്. മണ്ണിൽ നിന്ന് അന്യമല്ല മണ്ണ്, എങ്ങനെ സത്യമായിരിക്കുന്നു പ്രതിമയും അതുപോലെ സത്യമാണ്. അങ്ങനെ മനസ്സിലാക്കും, മണ്ണിൽ എന്ത് സത്യമാണോ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ആ സത്യത്വം പാത്രത്തിലുണ്ട് അല്ലെങ്കിൽ പ്രതിമയിൽ അറിയുന്നത് കൊണ്ടും പറയുന്നത് കൊണ്ടും ഉണ്ട് സത്യമാണെന്ന് അറിയുന്നു പറയുന്നു. അത് ഇവിടുത്തെ അറിവിന്റെ പ്രത്യേകത എന്താണ്? മണ്ണ്, മണ്ണിൽ നിന്നുണ്ടാക്കിയ പാത്രം. അവിടെ അറിയുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ പാത്രത്തെ അറിയുമ്പോൾ അതെന്തോ ഒരു സ്വതന്ത്രമായ വസ്തുവിനെ പോലെ അറിയുന്നു. പലപ്പോഴും മണ്ണിനെ കുറിച്ച് ചിന്തിക്കാതെ അറിയുന്നു, മണ്ണിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ അറിയുകയും പറയുകയും ചെയ്യുന്നത് മണ്ണിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായ ഒരു സത്ത അതിനുണ്ട് ഇനി അറിയുന്നു. അവിടെയാണ് അപ്പോൾ സത്യം എന്നറിയുന്നതിന് പ്രശ്നമൊന്നുമില്ല. പാത്ര സത്യമാണ് എന്നറിയുന്നത് നമ്മുടെ അനുഭവം തന്നെ അത് തകരാറൊന്നുമില്ല, ശരിയെന്നതാണ്. പക്ഷെ അവിടെ വരുന്ന എന്താണ്? അവിടെ നമ്മൾ ചിന്തിക്കാതെ അറിയുന്നു, മണ്ണിൽ നിന്നും വേറിട്ടൊരു സത്തയ ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ അറിയുന്നു. അവിടെയാണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ എന്താ ശ്രമിക്കുന്നത്? സത്താണെന്നറിയുന്നു, പക്ഷെ അതിന് മണ്ണിൽ നിന്നും വേറിട്ടൊരു സത്തയില്ല. ഇതാണ് ഓർക്കിൽ വിചാരം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യം. ഇതാണ് ഈ പറയുന്നത് ഒരു ഉദാഹരണം മാത്രം. മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രത്തിന് സ്വതന്ത്രമായ ഒരു ഉണ്മ സത്യത്തിലുണ്ട് എന്ന് പറയുന്നു. പിന്നെ അത് നമ്മൾ അനുഭവിക്കുന്നത് ഒരു സത്താണെന്നോ? മണ്ണിന്റെ സത്ത, മണ്ണിനുള്ള സത്ത അത് തന്നെയാണ് പാത്രത്തിന്. കാരണം പാത്രമില്ലെങ്കിലും നമ്മൾ മണ്ണിനെ സത്തായി അറിയും. പാത്രം ഉണ്ടാകുന്നതിന് മുമ്പും മണ്ണിനെ സത്തായി അറിയുന്നു. പാത്രത്തെ തല്ലി പൊട്ടിച്ചു കഴിഞ്ഞാലും മണ്ണിനെ സത്തായി അറിയുന്നു. പാത്രത്തെ ആശ്രയിക്കാതെ സ്വതന്ത്രമായ ഒരു സത്ത മണ്ണിനുണ്ട്, ആപേക്ഷികമാണ്. പാത്രത്തെ അപേക്ഷിക്കാതെ സ്വതന്ത്രമായ ഒരു സത്ത മണ്ണിനുണ്ട്. എന്നാൽ മണ്ണിനെ ആശ്രയിക്കാതെ പാത്രത്തിന് സ്വതന്ത്രമായ ഒരു സത്തയില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇതെങ്ങനെ പറയുന്നു? യുക്തിയിലൂടെ. ഇതൊരു യുക്തിയിലൂടെ പറയുന്ന കാര്യമാണ്. യുക്തിയിലൂടെ നമുക്ക് ബോധ്യപ്പെടാമെന്നുള്ള ഒരു കാര്യം പറയുകയാണ്. യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുമെന്നുള്ള ആർക്കും ബോധ്യപ്പെടാമെന്നുള്ള ഒരു കാര്യം പറയുകയാണ്. ഒരു ഉദാഹരണമായിട്ട് ഈ നിയമം എന്ന് പറയുന്നത് കാര്യകാരണങ്ങളിൽ സർവത്ര നിൽക്കില്ല, അതിന്റെ ഉപാദാനത്തിൽ മാത്രമേ ഇത് നടക്കൂ. പാത്രം ഉണ്ടാക്കുന്നതിന് കൊശവനും പണിഞ്ഞിട്ടുണ്ട്, പക്ഷെ കൊശവനിൽ നിന്ന് വേറെ അല്ല പാത്രം എന്ന് പറയാൻ പറ്റില്ല. മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് അതിനാണ് ഉപാദാനം എന്ന് പറയുന്നത്. ഏതിൽ നിന്നാണോ അതുണ്ടായത്, ഇതിന് തന്നെ സമവായ കാരണം എന്ന് പറയുന്നത്. തർക്കീയന്മാര് സമവായ കാരണം എന്ന് പറയുന്നതിനിടെ ഉപാദാന കാരണമെന്ന് അദ്വൈതം പറയും. അവിടെ ഇത് നിയമ പ്രശ്നമാണ്. അതിൽ നിന്ന് വേറെ പിരിച്ച് സ്വതന്ത്രമായി സത്യം എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, മണ്ണ് വേറെ കുടം വേറെ എന്ന് രണ്ടായിട്ട് കാണിക്കാൻ ആർക്ക് സാധ്യമല്ല. കുടമില്ല മണ്ണ് അങ്ങനെ കാണിക്കാം, പക്ഷേ എത്ര സമർത്ഥനായ ഒരു ശക്തി വിചാരിച്ചാലും ഇത് മണ്ണ് ഇത് കുടം എന്ന് രണ്ടാക്കി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പൂർണ്ണമായും ആ കുടത്തിൻ്റെ അസ്തിത്വം മണ്ണിനെ ആശ്രയിച്ച് നിൽക്കുന്നത് ഇതൊരു ഉദാഹരണം, ദൃഷ്ടാന്തം. ഇതിന്റെ ദാഷ്ടാന്തികം എന്ന് വെച്ചാൽ ഏതിനാണ് ഈ ഉദാഹരണം? ബ്രഹ്മത്തിനും പ്രപഞ്ചത്തിനും. ബ്രഹ്മത്തിനും പ്രപഞ്ചത്തിനും എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് പറയും. അദ്വൈതം അനുസരിച്ച്, അദ്വൈതം ഇഷ്ടാദ്വൈതം അനുസരിച്ച്, അദ്വൈതം അനുസരിച്ച് പറയുന്നു. അവിടെ പറയുന്നത് ധർമ്മം ബ്രഹ്മം അതിന്റെ ശുദ്ധമായ രൂപത്തിൽ നിർഗുണമാണ്. അപ്പൊ അതിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകത്തില്ല, അതിന് വികാരങ്ങൾ ഉണ്ടാകത്തില്ല, കാര്യം ഉണ്ടാകത്തില്ല. വികാരം ഉണ്ടാകുന്നത് എന്ത് സംഭവിക്കും? വികാരം ഉണ്ടായാൽ നിത്യമാണ്, നശിച്ചു പോകും. ബ്രഹ്മം നിത്യമാണ്, മൂന്ന് കാലത്തിനും കാലാതീതമായി നിത്യമാണ്. അപ്പൊ അത് വികാരപ്പെട്ട എന്തായാലും പ്രപഞ്ചം ഉണ്ടാകും. അപ്പൊ അവിടെ ഒന്നുകൂടെ വേണം, എന്താണ് അങ്ങനെയാണ് എന്ത് പറയുന്ന മായ പ്രകൃതി കര അപാര തമ പ്രധാനം ഈ പേരുകൊണ്ടെല്ലാം പറയുന്ന ഒന്നിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. വിദ്യാസമായ വിദ്യാവിദ്യ പരാപര തമപ്രധാനം പ്രകൃതി എല്ലാം അപ്പൊ ഈ പേരുകൾ കൊണ്ടെല്ലാം പറയുന്ന ഈ പ്രകൃതി, ആ പ്രകൃതിയോട് ചേർന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത്. അപ്പൊ പ്രകൃതിയോട് ചേർന്നാൽ സൃഷ്ടിയോടെ ഇന്ന് സംഭവിക്കുന്നു. ബ്രഹ്മത്തിൽ നിന്നാണോ അതെ പ്രകൃതിയിൽ നിന്നാണോ സൃഷ്ടി സംഭവിക്കുന്നത്? കേവലമായ ബ്രഹ്മം നിർഗുണമായിട്ട് അതിനെ സൃഷ്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അത് നിർവികാരിയാണ്. പ്രകൃതിയോട് ചേർന്നത് സൃഷ്ടി. അപ്പൊ എന്തിനാ സൃഷ്ടി സംഭവിക്കുന്നത്? രണ്ടും കൂടെ ചേർന്ന എന്തോ അറിയുന്ന സൃഷ്ടി സംഭവിക്കുന്നത്. കാരണം അഭിന്ന നിമിത്ത ഉപാധി അവിടെയും ബ്രഹ്മം നിമിത്തമായിരിക്കും, പ്രകൃതി ഉപാദാനമായും ഇരിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുശവൻ നിമിത്തമായിരിക്കുന്നു, മണ്ണ് ഉപാദാനമായിരിക്കുന്നു, അതുപോലെ തന്നെ. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം, അവിടെ ഒരിക്കലും കുശവനും മണ്ണിനും കൂടെ ഒന്നാകാൻ പറ്റും, അത് സാധിക്കും. ഇവിടെ അങ്ങനെയല്ല, സൃഷ്ടി നടക്കുന്നത് എന്ത് ചെയ്യും? ബ്രഹ്മവും പ്രകൃതിയും ഒന്നാണ്. അതുകൊണ്ട് അദ്വൈതികൾ പറയും പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? അത് ആ പ്രകൃതിയുടെ പരിണാമം തന്നെ. പ്രകൃതിയുടെ തന്നെ പരിണാമം തന്നെ എന്നുവെച്ചാൽ അത് ഭൗതികം തന്നെ, പ്രപഞ്ചം ഭൗതികം തന്നെ. പക്ഷെ കേവലമായ ബോധ്യമല്ല എന്താണ് ബ്രഹ്മം, അവിടെ നിമിത്തവുമാണ്. അത് പിന്നെ അദ്വൈതികൾ ഒന്നുകൂടെ ആ നിമിത്തത്തെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് പറയും അത് ബ്രഹ്മത്തിൽ വിവർത്തമാണ്. അതൊരിടത്ത് ഗുരുവും പറയുന്നു ബ്രഹ്മത്തിൽ അത് വിവർത്തമാണ്. വിവർത്തം എന്ന് വെച്ചാൽ വിവർത്തം അധിഷ്ഠാനം, നിമിത്തം എന്ന് പറയാം, അധിഷ്ഠാനം എന്ന് പറയാം, വിവർത്ത കാരണം എന്ന് പറയാം. ഇത് രണ്ടും കൂടെ ചേർന്ന് സൃഷ്ടി സംഭവിക്കും, ഒന്നായിട്ട് സൃഷ്ടി സംഭവിക്കത്തില്ല. അപ്പോ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഇതെല്ലാം ഭൗതികം തന്നെയാണ്. പക്ഷെ അത് വെറും ഒരു ഭൗതികമല്ല. ഭൗതികം എന്നാണ് എന്താ വിളിക്കുന്നത്? ഈ കാണുന്നതിനെല്ലാം ഭൗതികം എന്ന് വിളിക്കുന്നില്ല. പഞ്ചഭൂത കാര്യമാണ്, അതുകൊണ്ടാണ് ഇതിന് ഭൗതികമെന്ന് പഞ്ചഭൂതങ്ങൾ. പഴയ ഒരു സിദ്ധാന്തമാണ്. ഇന്ന് പഞ്ചഭൂത സിദ്ധാന്തത്തിനും പിടിച്ചിരിക്കാൻ പറ്റും. നമുക്ക് തത്വചിന്തയിൽ അത് ഉപയോഗിക്കാവുന്നതാണ്, വിചാരത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ കാരണം ഇന്ന് പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും അവിടെ ഇനി പഞ്ചബോധമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കെമിസ്ട്രിയിലാണെങ്കിൽ 118 എലിമെന്റ്സ് ഉണ്ടെന്ന്, ഫിസിക്സിലാണെങ്കിൽ ആറ്റം അതിന്റെ ഘടകങ്ങൾ അതിന്റെ കാരണം പോർട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഈ പഞ്ചഭൂതം എന്ന് പറയുന്നതിന് അസുഖത്തിൽ യാതൊരു അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ഭൗതികശാസ്ത്രം നിലനിൽക്കാനേ പറ്റത്തില്ല. പക്ഷെ തത്വചിന്തയിൽ നമുക്കത് ഉപയോഗിക്കാം. കാരണം തത്വചിന്ത എന്ന് പറയുന്നത് എന്താണോ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഗ്രഹിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പിന്നെ അവിടെ നമ്മുടെ യുക്തി ഉപയോഗിച്ചിട്ടാണ് അവിടെ ഈ ശാസ്ത്രമൊക്കെ ഇത്രയും വികാസം പ്രാപിക്കുന്നതിന് മുമ്പുണ്ടായ ഒരു ചിന്തായിരിക്കുകയാണ്. അവിടെ അത് പ്രയോഗിക്കും. അതിന് ശാസ്ത്രം മാറി, തത്വചിന്ത മാറിയില്ല. അതുകൊണ്ട് അതിനെ ആശ്രയിച്ചിരിക്കും. ഇന്നത്തെ ഈ ഭൗതിക ശാസ്ത്രം കൊണ്ടൊന്നും അത് ശരിയാകത്തുമില്ല, തത്വചിന്തയിൽ അത് ഫിറ്റാകത്തില്ല. അത് രണ്ടു വഴിക്കായിരുന്നു. അപ്പോ ഭൗതികമായ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രകൃതിയുടെ കാര്യം തന്നെയാണ്. പ്രകൃതിയുടെ കാര്യം എന്ന് പറയുമ്പോൾ പ്രകൃതിയുടെ പരിണാമമാണ്. ഇത്രയും എന്താണ് ഇന്നത്തെ ഭൗതിക ശാസ്ത്രവും ഈ പറയുന്ന തത്വചിന്തയെ യോജിക്കുന്നുണ്ട്. ഇത്രയും ഒരു അംശത്തിൽ, ഏതംശത്തിൽ ഇത് പരിണാമമാണെന്നുള്ള ഒരു അംശത്തിൽ മാത്രം, അത്രയേ ഉള്ളൂ. ഒരു പ്രകൃതിയുടെ പരിണാമമെന്ന് ഭൗതികശാസ്ത്രം അംഗീകരിക്കട്ടെ. എന്ന് വെച്ചാൽ പ്രകൃതികളുടെ പരിണാമം എന്ന് വെച്ചാൽ ഈ അദ്വൈത ശാസ്ത്രത്തിൽ പറയുന്ന ഒരു പ്രകൃതി, അതിന്റെ പരിണാമമാണ് അംഗീകരിക്കാൻ ഭൗതികശാസ്ത്രത്തിന് പറ്റും. അവര് അംഗീകരിക്കുന്നില്ല. അത് ഭൗതികശാസ്ത്രം എന്താണ് പറയുന്നത്? അത് ഭൂതം എന്ന് വെച്ചാൽ ഭൂതം എന്ന് പറയുന്ന എന്ന് പറയുന്നതിന്റെ എലിമെന്റ്സ്, അതിന്റെ തന്നെ പരിണാമമാണ് സംഭവിച്ചിരിക്കുന്നത്. അതാണ് അവർ പറയുന്നത്. അവിടെ ഈ പറയുന്ന ഒരു പ്രകൃതി ശക്തിയെ അംഗീകരിക്കുന്നുണ്ട് അദ്വൈതത്തിൽ പറയുന്നത്. കൂട്ടിച്ചേർക്കാനൊന്നും പറ്റത്തില്ല. അത് ആൾക്കാർ ബുദ്ധി കസരത്ത് നടത്തുന്ന അങ്ങനെയാണ് അതിന്റെ പരിണാമം സംഭവിക്കുന്നത് ഇന്നും മനുഷ്യൻ. പക്ഷെ പണ്ടങ്ങനെ ഉണ്ടാകും. എന്താണ് ഒരു ശക്തി, ഒരു ശക്തി വിശേഷം, അതാണ് പ്രകൃതി. ഇന്ന് പറയുന്ന അതിന്റെ സ്ഥാനത്ത് പറയുന്ന സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയും. രണ്ട് രണ്ടാണ്. അതാണ് പ്രപഞ്ചത്തിന്റെ ഈ പരിണാമത്തിന് അടിസ്ഥാനമായി ഭൗതികശാസ്ത്രത്തിൽ ഫിസിക്സ് സ്വീകരിക്കുന്ന സ്റ്റാൻഡേർഡ് മോഡൽ. പണ്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ശക്തി ഇത് രണ്ടും ഒന്നാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലകൊത്തി മറിഞ്ഞ് വ്യാഖ്യാനിക്കുന്ന പൊട്ടന്മാരുണ്ടോ? അവർക്ക് പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ്, ചിലർക്ക് സയൻസ് നല്ലോണം അറിയാം, അവർക്ക് ഈ പറയുന്ന നമ്മുടെ ഈ സിദ്ധാന്തത്തെ കുറിച്ച് വലിയ ധാരണയില്ല. അങ്ങനെയുള്ളവരാണ് ഇതിനെക്കുറിച്ച് അവിടെ നിന്ന് നമുക്ക് പഠിച്ചു വെച്ചു കൊണ്ടുപോയി. പിന്നെ ഈ ഇതിനെ കുറിച്ച് ശരിക്ക് പഠിക്കുന്നവർക്ക് സയൻസിനെ കുറിച്ച് വലിയ ധാരണയില്ല. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഇതൊരു ശക്തിയാണ്. ആ ശക്തിയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അദ്വൈതികൾ പറഞ്ഞു പറഞ്ഞു എവിടെ പോകാൻ പറയാത് അനിർവചനീയമായ ഒരു ശക്തിയാണ് എന്ന് പറയും. എന്നുള്ള പറയുമ്പോൾ തീർന്നു. ഭൗതികശാസ്ത്രത്തിൽ അങ്ങനെയല്ല. ഇവിടെ അനിർവചനീയമായ അങ്ങനെ ഒന്നുമില്ല. നിർവചിക്കത്തക്കതേ ഉള്ളൂ, പക്ഷെ നമുക്ക് നിർവചിക്കാൻ കഴിയുന്നില്ല. ഇന്ന് കഴിയാത്ത നാളെ നിർവചിക്കും. ഇത്രയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിർവചിക്കാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ട്? അത് അനുരോചനീയമായതുകൊണ്ടല്ല, നമുക്കതിന് കഴിവില്ലാത്തതുകൊണ്ടാണ്. ഇവിടെയാണ് പ്രശ്നം. ശാസ്ത്രം വികസിക്കുമ്പോൾ എന്ത് ചെയ്യും? എല്ലാം നിർവചിച്ചുകൊണ്ടേയിരിക്കും. അത് ഏതുവരെ പോകുന്ന ആർക്കും അറിയത്തില്ല, പക്ഷെ നിർവചനം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. മറ്റങ്ങനെയല്ല, അതൊരു ഡോഗ്മയാണ്. എന്താണ് അനുരോചനീയം എന്ന് പറഞ്ഞാൽ ഇനിയത് തിരുത്താൻ പറ്റില്ല. ഇവിടുത്തെ ഒരു കുഴപ്പം അതാണ്. കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ അത് കുഴപ്പമായി സ്വീകരിക്കുന്നില്ല. ഇന്നുള്ള ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്ന കുഴപ്പമാണ്. എന്താണോ അത് ഡോഗ്മകളെ സ്വീകരിക്കും. പ്രകൃതി അനുരോചനീയം വെച്ചാൽ അനുരോചനീയമാണ്. ഇനി അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? അത് പറഞ്ഞ് സ്ഥാപിച്ചു കഴിഞ്ഞു പഴയ ആചാര്യന്മാർ. ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ളവർ പ്രകൃതിയിൽ നിന്ന് പരിണമിക്കുന്നു. അവിടെ എന്തുണ്ട്? ബ്രഹ്മമുണ്ട്. അപ്പൊ ബ്രഹ്മത്തിന്റെ റോൾ എന്താണ് പറയുന്നത്? ഈ പ്രകടമായിരിക്കുന്നതല്ല പ്രകൃതി തന്നെയാണ്. ആ ശക്തി പരിണമിച്ചിങ്ങനെ വന്നത്. പക്ഷെ ഇവിടെ ബ്രഹ്മവും പ്രകടമാകുന്നുണ്ട്. ബ്രഹ്മത്തിന് ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. അതെങ്ങനെ പ്രകടമാകുന്നു? സത്താരൂപത്തിൽ. സത് എന്ന് നമ്മൾ അനുഭവപ്പെടുന്ന എന്താണ്? ബ്രഹ്മത്തിന്റെ പ്രകടഭാവമാണ്. ഭൗതികമായി അനുഭവപ്പെടുന്ന എല്ലാം എന്താണ്? പ്രകൃതിയുടെ പരിണാമം. അപ്പോ അങ്ങനെ ബ്രഹ്മം സത്താരൂപത്തിൽ പ്രകടമാകുന്നു. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് മണ്ണും പാത്രം ഉദാഹരണം കൊടുക്കുന്നത്. അവിടെയും നമ്മൾ എന്താ അനുഭവപ്പെടുന്നത്? സത്ത. മണ്ണിൽ സത്ത അനുഭവപ്പെടുന്നു. മണ്ണിൽ അനുഭവപ്പെടുന്ന സത്ത എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ പ്രകടഭാവമാണ്. പാത്രത്തിൽ അനുഭവപ്പെടുന്ന എന്താണ്? ബ്രഹ്മത്തിന്റെ പ്രകടഭാവമാണ്. ഇതാണ് അദ്വൈതം പറയുന്നത്. അദ്വൈതികളല്ല ഇവിടുത്തെ ഒരു ദാർശനികന്മാരും ഇതൊന്നും അംഗീകരിക്കത്തില്ല. അതുകൂടെ മനസ്സിലാണ്. വേറെ ആർക്കും ഇത് സ്വീകരിക്കാൻ പറ്റില്ല. ദ്വൈതിയോ ഇഷ്ടാദ്വൈതിയോ ഇങ്ങനെയുള്ള ആരും ഇതൊന്നും അംഗീകരിക്കുന്നു. മുഖ്യമായ സിദ്ധാന്തങ്ങൾ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല അവരെന്ത് ചെയ്യുന്നു? ഖണ്ഡിച്ചു നടക്കും. സുദ്ദാസം അപ്പോ എന്താണ്? ബ്രഹ്മം പ്രകൃതി രണ്ടും നോക്കൂടെ അനുഭവപ്പെടുന്നു. എന്താണ് സത്തായി അനുഭവപ്പെടുന്നത്? ഉണ്മയായി അനുഭവപ്പെടുന്നത് ബ്രഹ്മം തന്നെയാണ്. എന്താണോ നാമരൂപാത്മകമായി അനുഭവപ്പെടുന്നത് പ്രകൃതി. അങ്ങനെയും പറയും നാമരൂപാത്മകമായി അനുഭവപ്പെടുന്നത്. അപ്പൊ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇവിടെ എടുത്തു കാണിച്ചത്. അതാണ് അവസാനം പറയുന്നത്. എന്താണ് അറിവിൽ അഴും പ്രകൃതി സ്വരൂപമാകുന്നു. അവിടെ അറിവുകൊണ്ടെന്ത് പ്രകൃതിയാണ്. അറിവിൽ പ്രകടമാകുന്ന പ്രകൃതി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ബ്രഹ്മത്തിൽ പ്രകടമാകുന്ന എന്താണ് പ്രകൃതിയാണ്. എന്നാ പിന്നെ നമ്മൾ സത്ത എന്ന് പറഞ്ഞ അറിവെന്ന് പറഞ്ഞ പോലെ ഇവിടെ സത്തയും അറിവെന്ന് ഒരു വ്യത്യാസമുണ്ട്. അദ്വൈതത്തിൽ സത്ത് തന്നെയാണ് അറിവ്, അറിവ് തന്നെയാണ് സത്യം. അറിവിൽ പ്രകടമാകുന്നു എന്ന് പറഞ്ഞാലും സത്തയിൽ പ്രകടമാകുന്നു എന്ന് പറഞ്ഞാലും അത് വേർതിരിക്കാൻ പറ്റില്ല. രണ്ടും ഒന്ന് തന്നെ പദങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നു. അത് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നതിന് കാരണം നമ്മൾ സാധാരണ അനുഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ അറിവാണ്. എന്റെ ഉള്ളിൽ അറിവാണ് ഞാൻ കാണുന്ന ഈ വസ്തുവിൽ അറിവുണ്ടെന്ന് എനിക്ക് അനുഭവമുണ്ട്. പക്ഷെ ഇവിടെ സത്യമുണ്ട്. സത്യമുണ്ടെന്ന് വെച്ചാൽ ഇത് സത്യ ഉള്ളതെന്ന് ഞാൻ അനുഭവിക്കുന്നു. പക്ഷെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? അറിവ് അനുഭവിക്കുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകാം ഉള്ളിൽ എവിടെയാണ് അറിവ് അനുഭവിക്കുന്നത്. അത് സത്യം അനുഭവിക്കുകയാണ്. തന്റെ ഉണ്മയും താൻ അറിയുന്നുണ്ട്, അറിവിന്റെ അസ്തിത്വത്തെ അറിയുന്നു. അപ്പൊ അവിടെ എന്ത് വരുന്നു? അറിവിനെയും അസ്തിത്വത്തെയും വേർതിരിക്കാൻ പറ്റില്ല, ഒന്ന് തന്നെ. പക്ഷെ ബാഹ്യമായ സ്ഥലത്ത് നമുക്ക് ഇവിടെ അസ്തിത്വത്തെ അറിയാൻ പറ്റും, അറിവിനെ അറിയാൻ പറ്റില്ല. അതിനെന്താ കാരണം പറയുന്നത്? ഉപാധിയുടെ ഭേദം. പ്രകൃതിയുടെ പരിണാമമായ ഒരു വസ്തുവാണ് ഭൗതിക വസ്തു. ഈ വസ്തുവിന്റെ സ്വഭാവം കൊണ്ട് നമുക്കിവിടെ അറിവിനെ അനുഭവിക്കാൻ കഴിയുന്നു, ഇവിടെ സത്യ അനുഭവിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന എന്താണ്? മനസ്സ്, അന്ധക്കരണം. അതിന്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് എന്ത് പറ്റുന്നു? ഉള്ളിൽ അറിവിനെയും അനുഭവിക്കാൻ പറ്റുന്നു, സത്യം അനുഭവിക്കാൻ പറ്റുന്നു. പിന്നെ ഒരു പടിയുടെ എന്ത് പറയും? ആനന്ദത്തെയും, ആനന്ദവും അതിന്റെ പ്രകടഭാവമാണ്. അതുകൊണ്ടാണ് ജ്ഞാനിക്ക് സത്വലോക ചിത്ത് സുഖസ്വരൂപം എന്നെല്ലാം പറയുന്നു. അതനുസരിച്ച് അപ്പോ ഭൗതികമായ നമ്മൾ അറിയപ്പെടുന്ന ഒരു മണ്ണ്, അതിൻ്റെ കാര്യങ്ങൾ ഏതായാലും അതും അനന്യമാണ് എന്ന് വെച്ചാൽ ആ മണ്ണിൽ നിന്ന് അന്യമായി സ്വതന്ത്രമായി പാത്രത്തിന് ഉണ്മയില്ല എന്നാണ്. അതുപോലെ അറിവിൽ നിന്ന്, ബ്രഹ്മത്തിൽ നിന്ന്, അല്ലെങ്കിൽ സത്തയിൽ നിന്ന് അന്യമായി പ്രപഞ്ചത്തിന് ഉണ്മയില്ല. ഇതാണ് അദ്വൈതം. അതാണ് അദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനമായ. പിന്നെ പ്രപഞ്ചത്തെ കുറിച്ച് ഒന്നുകൂടി പറയും. എന്താണ് മൃത്യൻ വികാരം? അത് അസത്യം. വർത്തിപ്പോ ദോർക്കിലോ ഒരു മൃത്യത് സത്യം മാത്രമേ എന്നുള്ള പറയും. പാത്രത്തിന് സ്വതന്ത്രമായി ഒരു നിലനിൽപ്പില്ലാത്തതുകൊണ്ട് അത് അസത്യം. മണ്ണിനെ അപേക്ഷിക്കുന്നു. അതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് സ്വതന്ത്രമായി പ്രപഞ്ചത്തിന് ഒരു നിലനിൽപ്പില്ലാത്തതുകൊണ്ട് അതിന് അസത്യം എന്നോ മിഥ്യയെന്നോ എല്ലാം പറയാം. അപ്പൊ എങ്ങനെയാണോ മണ്ണും പാത്രവും ഉള്ളിടത്ത് മണ്ണ് മാത്രം സത്യമായിരിക്കുന്നു, അതുപോലെ പ്രപഞ്ചവും ബ്രഹ്മവും ഉള്ളിടത്ത് ബ്രഹ്മം മാത്രം സത്യം എന്നാണ് പറയുന്നത്. പിന്നെ ഇനി ഒന്നുകൂടി പറയാം, എന്താണ് മണ്ണിനെ ആശ്രയിച്ച് പാത്രത്തിനൊരു നിലനിൽപ്പുണ്ടല്ലോ, മണ്ണിനെ ആശ്രയിച്ച്. അപ്പൊ മണ്ണിനെ ആശ്രയിച്ചുള്ള പാത്രത്തിന്റെ നിലനിൽപ്പ് നമ്മൾ അംഗീകരിക്കുമ്പോൾ മണ്ണ് സത്യമുണ്ടാവും. മണ്ണ് സത്യം എന്ന് സ്വീകരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവിടെ മനസ്സിലാക്കണം ആ സത്യത്വം എന്ന് പറയുന്നത് പാത്രം. പാത്ര സത്യമാണ്, അത് അംഗീകരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ സത്യത്വം എന്ന് പറയുന്നത് എന്താണ്? അത് മണ്ണിനെ ആശ്രയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചവും സത്യമാണ്. എന്തുകൊണ്ടത് ബ്രഹ്മത്തെ ആശ്രയിച്ചതിനൊരു സത്യത്വമുണ്ട്. സത്യത്വം ബ്രഹ്മത്തെ ആശ്രയിച്ചൊരു സത്യത്തെ അംഗീകരിക്കുകയാണെങ്കിൽ പ്രപഞ്ചം സത്യമാണ്. അങ്ങനെയൊന്നുമില്ല, സകലതും ഉള്ളത് തന്നെ എന്ന് പറയുന്നത് അങ്ങനെയാണ്. എല്ലാ സത്യം തന്നെയാണ്, അതും അദ്വൈതം തന്നെയാണ്. അദ്വൈതത്തിലെ പല കാഴ്ചപ്പാടുകളാണ്, അദ്വൈതത്തിന് വിരുദ്ധമായിട്ടൊന്നും. സർവോപരി നിൽപ്പത് ഒന്നേ സത്യം, സമസ്തവും അനിത്യം എന്ന് പറയും, അതും അദ്വൈതം തന്നെ. ഈ പറഞ്ഞ യുക്തി അനുസരിച്ചാണ് സ്വതന്ത്രമായ കാര്യങ്ങൾക്ക് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് അത് അസത്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച അസത്യമാണ്. ബ്രഹ്മത്തെ വേറിട്ട് അതിനൊരു നിലയില്ല. അത് എന്നാൽ എന്താണ്? ബ്രഹ്മത്തെ ആശ്രയിച്ച് അതിനൊരു ഉണ്മയുണ്ട്, അതിനെയും അംഗീകരിക്കണമെന്ന്. അത് സത്യമാണ്. അപ്പൊ അദ്വൈതത്തിൽ രണ്ട് സമ്മതമായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതെല്ലാം സമ്മതമാകുന്ന എങ്ങനെ? ഓരോരോ യുക്തികൾ അനുസരിച്ചിട്ടാണ് സമ്മതമാകുന്നത്. പഴയകാലത്ത് ഈ നമ്മുടെ തത്വചിന്തയുടെ ഒരു വിശേഷത എന്ന് പറയുന്നതാണ് അത്, എല്ലാ തത്വങ്ങളെയും സമർത്ഥിക്കുന്നത് ദൃഷ്ടാന്തങ്ങളിലൂടെയാണ്. ദൃഷ്ടാന്തം എന്ന് പറയുന്നതിന് ഓരോ യുക്തികളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ദൃഷ്ടാന്തത്തെ ആശ്രയിക്കുന്നു എന്നാണ് യുക്തി ആശ്രയിക്കുന്നത്. അപ്പൊ യുക്തി എന്ന് പറയുന്നത് എന്താണ്? ഭൗതികമായ ഒരു നിലപാടാണ് യുക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തത്വചിന്തയിൽ ഒന്നിനും ഒരു തീരുമാനമാകാത്തത്. എന്തുകൊണ്ട്? അപ്പൊ ഈ പറയുന്ന രീതിയിൽ പ്രപഞ്ചം സത്യം എന്ന് പറയാം, അസത്യം എന്ന് പറയാം, ഇനി അനിർവചനീയം എന്ന് പറയുന്ന മൂന്നാമതൊരു പക്ഷമാണ്. സത്യമൊന്ന് നിശ്ചയിക്കാൻ പറ്റുന്നില്ല, അസത്യമൊന്ന് നിശ്ചയിക്കാൻ പറ്റുന്നില്ല. തനുമുതലായ സത്വമല്ല ഓർത്താൽ നല്ലതുമല്ല വാച്ചും. ഇത് മൂന്ന് നിലപാടാണെന്ന് മനസ്സിലാക്കി. മൂന്നും ഒന്നല്ല, അദ്വൈതികളുടെ തന്നെ മൂന്ന് നിലപാടാണ്. ഒന്ന് സത്യം എന്ന് പറയുന്നു, വേറെടുത്ത് എന്ത് പറയുന്നു? അസത്യം എന്ന് പറയുന്നു. വേറെടുത്ത് സത്യമല്ല അസത്യമല്ല. ഈ മൂന്ന് നിലപാടുകളും അദ്വൈതികളുടെ തന്നെ നിലപാടാണെന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കാതെയാണ് പലരും വ്യാഖ്യാതാക്കളും കുഴയുന്നത്. അതെന്താ നേരത്തെ അങ്ങനെ ഇവിടെങ്കിലും. അപ്പൊ ഇതെന്തോ ഗുരുദേവൻ എന്തോ ഇവിടെ സമന്വയിപ്പിച്ചിരിക്കണം, ഒന്നും സമന്വയിപ്പിച്ചാൽ. ഇതൊക്കെ അദ്വൈതികളുടെ തന്നെ നിലപാട് തന്നെ. അതറിയണമെങ്കിൽ അദ്വൈത ഗ്രന്ഥങ്ങൾ കണ്ട് പരിചയമില്ല, അപ്പോൾ ഇത് മനസ്സിലാകും എങ്ങനെ ഒരു നിലപാടും. അപ്പൊ അതിന് എല്ലാം ഇത് പറയുന്ന എന്താണ്? യുക്തി ആണ്. യുക്തി ആശ്രയിച്ചിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് പഴയകാലത്ത് നിങ്ങൾക്കൊരാളും വേറൊക്കെ ഒരു ഒരു ആളും വേറൊരാളുടെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ചിന്താ വിഷയം, ചിന്തിക്കേണ്ട വിഷയം, അവിടെ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ അവനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അവൻ്റെ യുക്തിക്ക് സമ്മതമായ രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതിന് വരുന്നൊരു പ്രശ്നം. അപ്പൊ എന്റെ യുക്തിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ചിലപ്പോൾ നിങ്ങളുടെ യുക്തിക്ക് പിടിച്ചെന്ന് പറ്റും, പിടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? രാമാനുജന്റെ ഗുരു യാദവ പ്രകാശ് അദ്വൈതിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലിരുന്നാണ് അദ്വൈതം പഠിച്ച് മാധുനം. അതുപോലെ തന്നെ അദ്വൈതിയുടെ ശിഷ്യനായി ഇവർ രണ്ടുപേരും പഠിച്ച് പഠിച്ച് പഠിച്ചു വന്നപ്പോൾ ഇവർക്കെന്താ തോന്നിയത്? അവരുടെ യുക്തിക്ക് അത് പഠിക്കുന്നില്ല. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഇതിനെ ഖണ്ഡിക്കാൻ തുടങ്ങി. എന്നിട്ട് അവരെന്ത് ചെയ്തു? പുതിയ സിദ്ധാന്തം ഉണ്ടായി. കാരണം യുക്തിയുടെ പോക്ക് ഇങ്ങനെയാണ്. പക്ഷെ തത്വചിന്തയുടെ മൊത്തം പോക്ക് അങ്ങനെയാണ്. കാരണം നമ്മൾ ഈ തത്വചിന്തയിൽ നിന്നല്ല, നമ്മളുടെ വൈകാരികമായ പല ഭാവങ്ങൾക്കും ഉള്ള യുക്തി പ്രവർത്തിക്കത്തില്ല. അതുപോലെ തന്നെയാണ് അറിവിന്റെ തലത്തും പലയിടത്തും യുക്തി ശരിക്ക് പ്രവർത്തിക്കത്തില്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അദ്വൈതിയുടെ യുക്തി വേറെ, ദ്വൈതിയുടെ യുക്തി വേറെ, വിശിഷ്ടാദ്വൈത യുക്തി വേറെ, അതങ്ങനെ ഇരിക്കും. അത് ഒന്നാവത്തില്ല, ഒന്നാക്കിക്കൂടാന്ന് ഞാൻ പറയും. പൊട്ടന്മാരെന്ന് ഞാൻ പറയും, നോക്കാൻ പറ്റില്ല. കാരണം അത് പഠിച്ചിട്ട് നിഷേധിച്ചവരാണ് ഇവരെല്ലാം. അറിയാതെ ഒരു പുതിയ സിദ്ധാന്തം ഉണ്ടാക്കിയത് നല്ലോണം പഠിച്ചതിന് ശേഷം അത് നിഷേധിക്കണം. അപ്പൊ ആ യുക്തി ഭേദം എന്ന് പറയുന്നത് അവരുടെ മനസ്സിന്റെ കാര്യമാണ്. പിന്നിങ്ങനെ അത് ഒന്നിപ്പിക്കാൻ അതില് എന്താണ് വരുന്ന ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൗതികശാസ്ത്രത്തിന്റെ ഒരു വിശേഷത എന്ന് പറയുന്നത് അത് പഠനം എന്ന് പറയുന്ന വസ്തുനിഷ്ഠമായിട്ടാണ്. അത് വസ്തുനിഷ്ഠമായി ഉള്ള പഠനങ്ങളായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ യോജിപ്പിക്കാൻ പറ്റും. പറഞ്ഞ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും എല്ലാം കൂടെ ചേർന്നാലേ ഈ മൊബൈൽ ആകും. എല്ലാം വേണം. കാരണം അവരെന്താണ് ഇതിനകത്തുള്ള വസ്തുനിഷ്ഠമായ അറിവ് കണ്ടെത്തുന്നത്. അപ്പൊ അവർക്ക് ഒരു ഫാക്ടറിക്കാര് അകത്തിരുന്ന് മൂന്നുപേരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചാൽ മൊബൈൽ ആകും. എന്തുകൊണ്ട്? അവരുടെ പഠനം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമാണ്. അതുകൊണ്ടാണ് അത് സാധ്യം. അതും മാറിക്കൊണ്ടിരിക്കും അവരുടെ പഠനം, പക്ഷെ ഇപ്പോഴും വസ്തുനിഷ്ഠമായിട്ട്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? പഠനങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കേവലം ചിന്താപരമായിട്ട്. ചിന്താപരമായിട്ടാണ് എല്ലാം യുക്തി. പിന്നെ വേറൊരു കാര്യം കൂടെ വരാം, ചോദിക്കുക അനുഭവം എന്ന് പറയുന്നത്. അനുഭവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? അനുഭവത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. അനുഭവം അനുഭവത്തെ തീരത്തില്ല. തത്വചിന്ത അനുഭവത്തെ അവരെന്ത് ചെയ്യും? അവരവരുടെ യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിക്കും. അതാണ് രണ്ടും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ഇതിനെ രണ്ട് രീതി മനസ്സിലാക്കാം, രണ്ട് യോജിപ്പിക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് ആ യുക്തി അനുസരിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ചിലർ പറയും ഇതൊക്കെ അനുഭവമാണ്. അനുഭവമാണല്ലോ. എന്താണ് ഇപ്പോൾ ഞാൻ പാത്രം കാണുന്നു, അത് പാത്രം ഉള്ളതാണെന്ന് കരുതുന്നത് എന്ത് അനുഭവമാണ്? അനുഭവത്തിൽ നിന്നുകൊണ്ടേ അല്ല. മണ്ണ് കാണുന്നു, മണ്ണുള്ളതാണെന്ന് വിചാരിക്കുന്നു, അത് അനുഭവം തന്നെയാണ്. പക്ഷെ ഈ അനുഭവത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകം. വ്യാഖ്യാനിക്കുന്നിടത്ത് എന്തുവരും? പലരും പല വഴിക്ക് പോകും. വ്യാഖ്യാനമാണ് പ്രധാനമായി വരുന്നത്. അനുഭവം എല്ലാവർക്കും ഒന്നേ, രാമാനുജം കണ്ടാലും മാധവം കണ്ടാലും ശങ്കരാചാര്യം കണ്ടാലും പുസ്തകം ഉണ്ട്, അത് തർക്കമൊന്നുമില്ല. പക്ഷെ വ്യാഖ്യാനിക്കുമ്പോൾ എന്തുകൊണ്ട് തർക്കം വരുന്നു? പിന്നെ സംഭവിക്കുന്നതെല്ലാം തന്റെ ബുദ്ധിയുടെ പ്രവർത്തനങ്ങളാണ്, ബുദ്ധിയിലാണ് പിന്നെ എല്ലാം നടക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ ഇന്നത്തെ ചിന്തയും തത്വചിന്തയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ തത്വചിന്തകന്റെ നിലപാട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇതാണ്, എന്താണ് ഈ പറഞ്ഞ യുക്തികളെല്ലാം പ്രപഞ്ചത്തെ സത്യം എന്ന് പറയാം ശരിയാണ്, അസത്യം എന്ന് പറയാം അതും ശരിയാണ്, സത്യമെന്നോ അസത്യമെന്നോ പറയാൻ പറ്റില്ല എന്ന് പറയാം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? സത്യമെന്നോ അസത്യമെന്നോ പറയാൻ പറ്റില്ല. അപ്പൊ അത് സത്യത്തിന്റെ അസത്യത്തിന്റെ നിർവചനം അനുസരിച്ചാണ്, ഇന്റർപ്രട്ടേഷൻ, ഡെഫിനേഷൻ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ്. ആദ്യം തന്നെ എന്ത് ചെയ്യും? പഴയ പഴയ രീതി ഇതാണ്, വ്യാകരണം പഠിച്ചിട്ടുള്ളവർ പറയുന്നതാണ്, ആദ്യം സത്യങ്ങളും പരിഭാഷകളും ഉണ്ടാക്കും ആദ്യം, എന്നിട്ട് സത്യങ്ങളും പരിഭാഷകളും വച്ചുകൊണ്ട് നിയമങ്ങളുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം സത്യാസൂത്രങ്ങളും പരിഭാഷാസൂത്രങ്ങളും പഠിക്കും, പിന്നെ ബാക്കി വരുന്ന എല്ലാ നിയമങ്ങളും ഇത് രണ്ടും ആശ്രയിച്ചിട്ട്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുന്നത് എന്താണ്? അതേ സത്യം എന്താണോ അസത്യം എന്താണോ നിർവചിക്കും. നിർവചിച്ചതിന് ശേഷം എന്ത് ചെയ്യും? അതിനനുസരിച്ച് സിദ്ധാന്തം ഉണ്ടാക്കുന്നു. ഇപ്പൊ സത്യത്തിനൊരു നിർവചനം കൊടുക്കണം, എന്താണ്? മൂന്ന് കാലത്തിലും മാറാതെ നിൽക്കുന്നത്. ഒരു നിർവചനം കൊടുക്കണം. പ്രപഞ്ചത്തിലേക്ക് നോക്കുക, അപ്പോ പ്രപഞ്ചം മൂന്ന് കാലത്തിലും മാറാതെ നിൽക്കുമോ? അപ്പൊ പ്രപഞ്ചത്തെ സത്യം എന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ സത്യമല്ലോ. ഇനി അസത്യത്തിനൊരു നിർവചനം കൊടുക്കുക. അസത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അസത്യത്തിന് നിർവചനം കൊടുക്കുന്ന അസത്യം എന്ന് പറഞ്ഞു ഈ അനിർവചനീയത്തെ സ്ഥാപിക്കാൻ വേണ്ടി പറയണം. അസത്യം എന്ന് പറഞ്ഞ ആകാശവിസ്മൃതി, പ്രപഞ്ചം ആകാശവിസ്മൃതമാണ്. പ്രപഞ്ചം നമ്മുടെ മുമ്പിലും പഞ്ചേന്ദ്രിയങ്ങളോട് ഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ആദ്യം എന്ത് ചെയ്തു? സത്യത്തിന് നിർവചനം കൊടുത്തപ്പോ പ്രപഞ്ചം അതിൽ ഫിറ്റാവില്ല. അസത്യത്തിന് നിർവചനം കൊടുത്തപ്പോ എന്താണ്? അത് അതിനും ഫിറ്റാവുന്നു. അപ്പൊ പ്രപഞ്ചം അസത്യമാണ്. പിന്നെ എന്ത് പറയും? തനും മുതലായവ സത്വമെന്ന് ഓർത്താൽ അനുഭവമെന്ന ഇത് അവാച്യം. സത്യമൊന്നും അസത്യമൊന്നും നിർവചിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ അദ്വൈതയുടെ നിർവചനം അനുസരിച്ച് നിർവചിക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞാൽ ഈ അദ്വൈതത്തിന്റെ ഈ സാങ്കേതികത അറിയാത്ത ഒരാളാണ് അത് മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട് അങ്ങനെയാണ് അവർ വേറെ എന്തെങ്കിലുമൊക്കെ പറയും. എന്തുകൊണ്ട് അനുവചനീയമെന്ന് പറഞ്ഞു. പിന്നെ വേറെയുണ്ട്, ഇത് മാത്രമല്ല വേറെ യുക്തികളുണ്ട്. ഞാൻ ഒരു യുക്തി പറഞ്ഞത്, ഇതുപോലുള്ള പല പല യുക്തികൾ ഉപയോഗിച്ചിട്ട് എന്ത് പറയും? പ്രപഞ്ചം അനുവചനീയമെന്നും പറയാം. ഇപ്പൊ സത്യം എന്ന് പറയാം, അസത്യം എന്ന് പറയാം, അനുവചനീയമെന്നും പറയാം. എല്ലാത്തിനും എന്തുണ്ട്? എന്ത് പറയുന്നതിനും യുക്തിയുണ്ട്. പക്ഷെ ആ യുക്തി എന്ന് പറയുന്നത് എന്താണ്? ആ യുക്തിക്ക് ആദ്യം തന്നെ ചില മാനദണ്ഡങ്ങൾ സ്വീകരിക്കും. എന്ന് വെച്ചാൽ അവരവരുടെ നിർവചനങ്ങൾ, ആ നിർവചനങ്ങളിൽ നിന്നുകൊണ്ടാണ് യുക്തി പ്രയോഗിക്കുന്നത്. ഇത് എല്ലാവരും അദ്വൈതി മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ എല്ലാ ദാർശനികന്മാരുടെയും രീതി ഇതാണ്. അങ്ങനെ ചില അതിനെ വേണമെങ്കിൽ നമുക്ക് പറയാവട്ടെ അടിസ്ഥാനപരമായ ചില നിഗമനങ്ങൾ അതിൽ നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു ഇങ്ങനെ യുക്തിയുടേതായ വലിയ വലിയ വലിയ വലിയ കോട്ടകൾ കിട്ടും, വലിയ കോട്ടകൾ കിട്ടും. അതിന്റെ അടിസ്ഥാനം എന്തായിരിക്കും? അവരുടെ തന്നെ ചില നിഗമനങ്ങളാണ്. അപ്പോൾ ഈ കോട്ട പൊളിക്കണമെങ്കിൽ എന്ത് വേണം? അവര് അടിസ്ഥാനമാക്കി വെച്ചിരിക്കുന്ന നിഗമനങ്ങളെ പൊളിച്ചാൽ മതി. അതാണ് എല്ലാവരും പരസ്പരം ചെയ്യുന്നത്. അങ്ങനെ പൊളിച്ച സമ്മതിക്കും, അവർ സമ്മതിക്കത്തില്ല. അവിടെ എന്താവും? അവിടെ വലിയ തരത്തിലുള്ള വാദവിവാദങ്ങളുണ്ടാവും, ആശയവിനിമയം നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ഇവരെല്ലാം അവരവരുടെ സിദ്ധാന്തങ്ങളെ പരിഷ്കരിച്ചുകൊണ്ട് ദോഷങ്ങളെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് പരിഷ്കരിച്ച്. അതാണ് പഴയ ചിന്താ രീതി എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. ശാസന ശാസ്ത്രമിത്യാകും എന്ന് പറയുന്നത് അവരങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഓരോ സിദ്ധാന്തങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പഴയതല്ല സിദ്ധാന്തങ്ങൾ. ആ സിദ്ധാന്തം തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് ഒരാൾ മനസ്സിലാക്കി പറയുന്നു. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു സംഭാവന അതി വരും എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു ഒരു രീതിയിലായിരിക്കും, ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെതായ രീതിയിലായിരിക്കും. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. എന്താണോ അവനീ വികാരം, ഏത് വികാരങ്ങളെടുത്താലും ശരി, ഉദാഹരണമായിട്ട് മണ്ണിനി മൺ കാര്യത്തെ എടുത്തു അറിവതിനാൽ അറിയുന്നത് കൊണ്ട് ഉണ്ടെന്നറി ആ സത്യമാണെന്ന് അറിയുന്നു പറയുന്നു, അറിയുന്നതുകൊണ്ടും പറയുന്നതുകൊണ്ടും രണ്ടിനും പ്രധാനം. ഓർക്കൽ ഇത് അസത്യം, ഓർക്കൽ ചിന്തിക്കുകയാണെങ്കിൽ എല്ലായിടത്തും മനനം ചെയ്തിടേണം, ഓർത്തിടേണം, പലയിടത്തും ഓർത്തിടേണം എന്ന് പറയും. ഇവിടെ എല്ലാം എന്താണ്? മനനം, ചിന്തയെക്കുറിച്ചാണ് പറയും. ചിന്തിച്ചു കഴിയുന്ന ഒരാൾക്ക് മനസ്സിലാവും നമ്മുടെ അനുഭവം അതിൽ അസത്യമുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ യുക്തി. എന്താണോ പാത്രത്തിന് സ്വതന്ത്രമായ ഒരു അസ്തിത്വമില്ല, അതുകൊണ്ടാണ് അതിന് അസത്യം എന്ന് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വികാരം ഓർക്കൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത് എന്ന് വെച്ചാൽ വികാരം അസത്യമാണ്, ഓർവി ഉള്ളത്. ഉള്ളതോർവിയാണോ ഈ ഒരാശയം? നമ്മുടെ ഭാരതത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറഞ്ഞത് ഒരു 1000 വർഷങ്ങളാണ്. കുറഞ്ഞ കാര്യം ഞാൻ പറയാം, എന്നുവെച്ചാൽ ഇത്രയും വിശദമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പേ ഉണ്ട്. ആചാരം ഗുണം വികാരവും നാമധേയം വർത്തിയേത്യവ സത്യം എന്ന് പറഞ്ഞത് ഉപനിഷത്തിലാണ്. അത് പറഞ്ഞതിന് ഒരു 2000 വർഷത്തെ പഴക്കം വരും. പക്ഷെ അവിടെയൊന്നും ഇങ്ങനെ വിശദമായി ഒരു ചർച്ചയില്ലാത്തതുകൊണ്ട് അതിനെങ്ങനെയാണോ വ്യാഖ്യാനിക്കുക, ഈ തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കണോ? ഈ തരത്തിലുള്ള ഒരു വ്യാഖ്യാനം വന്നിട്ട് 1000 വർഷം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓർവി സത്യമാണ്, അതിന്റെ കാര്യങ്ങളെല്ലാം അസത്യമാണ്. അതുകൊണ്ട് എന്താണ്? ബ്രഹ്മം സത്യമാണ്, അതിന്റെ കാര്യങ്ങളെല്ലാം അസത്യമാണ്. അത് കാര്യം എങ്ങനെയാകുന്നു എന്നുള്ളത് ആ ബ്രഹ്മം പ്രകൃതിയുമായി കൂടി ചേർന്ന് ആ ബ്രഹ്മത്തിന്റെ വിവർത്തമായും പ്രകൃതിയുടെ പരിണാമമായും ഇരിക്കുന്നതെല്ലാം അസത്യമാണ് എന്നതിലതിൽ സത്യവും ഉണ്ട്. ഇതുവരെ നിരവധിയായി നിലയേറ്റ് നിൽപ്പതെല്ലാം അറിവിലഴിൽ പ്രകൃതി സ്വരൂപമാണ്. പിന്നെ ഇത് ഒരു യുക്തി, സർവപ്രപഞ്ചത്തിന് വേണ്ടി പറയുകയാണ്. അതാണ് നിരവധിയായി നിലയറ്റ് നിൽപ്പതെല്ലാം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മണ്ണും കൊടുമല്ല, ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങനെ എല്ലാം എല്ലാം എന്താണ് അറിവിലും പ്രകൃതി സ്വരൂപമാണ്, ഇതെല്ലാം പ്രകൃതിയുടെ സ്വരൂപമാണ് എല്ലാം. പക്ഷെ ഇതാദ്യം ഗുരു തന്നെ എഴുതിയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത എങ്ങനെയാണ്? അറിവ് ഉരുവാർന്ന് അവൻ ഈ വികാരമാണോ അങ്ങനെ എഴുതി. അപ്പൊ അത് മൂന്നാമത്തെ വരെയായിട്ട് യോജിക്കത്തില്ല. കാരണം ഇത് ഇതെന്താണ് ശരിക്കും എല്ലാത്തിനെ കുറിച്ചും പറയണം, മറ്റു ഉദാഹരണമാണ്. എല്ലാം ഈ മണ്ണും കുടുംബം പോലെയാണെന്ന് പറയുമ്പോൾ എന്ത് പറയേണ്ടി വരും? അത് ഈ കാണുന്നതെല്ലാം മണ്ണിന്റെ വികാരമെന്ന് പറയാൻ പറ്റും. പഞ്ചഭൂതങ്ങളൊന്നും മാത്രമേ ആവുന്നുള്ളൂ, ഈ കാണുന്നതെല്ലാം മണ്ണിന്റെ വികാരമെന്ന് പറയാൻ പറ്റും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഗുരുവും തെറ്റ് ബോധ്യപ്പെട്ട് തിരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നതാണ്. തെറ്റെന്ന് പറഞ്ഞാൽ അപൂർണത. അതെ, അപ്പോൾ ചില ഗുരുവിന് തെറ്റ് വെച്ച് ഗുരു ജനിച്ചപ്പോഴേ ശരിയായിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്താണോ എന്റെ പേരിലൂടെ കേസ് കൊടുക്കാന്ന് 53A 25A വകുപ്പ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മതവികാരങ്ങളെല്ലാം ബന്ധപ്പെടുത്തി ഗുരുവിനെ തെറ്റുപറ്റിയിരുന്നു, ഇങ്ങനെ പറഞ്ഞ് കേസ് കൊടുക്കും. അപ്പോ അതല്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, അതല്ല ഒരപൂർണത ഗുരുവിനെ തന്നെ. അങ്ങനെ അവനീ വികാരമാകും എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പറയാൻ പറ്റില്ല, എല്ലാം അവനീയുടെ വികാരമാകത്തില്ല. പിന്നെ എല്ലാം എന്താകും? പ്രകൃതി സ്വരൂപമാകും. ശരിയാണ്, രണ്ടാമത് വിവേകോദയത്തെ ആദ്യം പ്രസിദ്ധീകരിച്ചത് ഗുരു തന്നെ തിരുത്തി, രണ്ടാമത് ഈ നാലാമത് വരി മൊത്തം തിരുത്തി. അവിടെ ആശയത്തിനും തിരുത്ത് വന്നു, ഭാഷയിലും തിരുത്തു, രണ്ട് സംഭവിച്ചിട്ടുണ്ട്. തിരുത്ത് ഭാഷ എന്തായാലും ആശയത്തിൽ വന്ന ഭാഷ തിരുത്തിയല്ലേ പറ്റും. തിരുത്ത് ഒരേ ആശയത്തിൽ തന്നെ എന്ത് ചെയ്യും? ഭാഷയെ മാറ്റും. അങ്ങനെയും ചെയ്തിട്ടുണ്ട്, ഒരുപാട് തിരുത്തുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ എന്താണ്? നിരന്തരം മനസ്സിലിട്ട് ചൂടാക്കി ചൂടാക്കി ചൂടാക്കി ചൂടാക്കി അതുകൊണ്ട് കടന്ന് ആരെങ്കിലും അടുത്ത് വരുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുക, ആ ഇതെഴുതുമ്പോൾ ഇതായിരുന്നു ഗുരുവിന്റെ ശൈലി, സ്വയം എഴുതാറില്ലായിരുന്നെന്ന പറയും. അപ്പൊ അത് പിന്നെ എഴുതിയതിനെ കുറിച്ചും ചിന്തിക്കും, ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും? അതുപോലെ അപ്പൊ എന്ത് ചെയ്യും? കുറച്ചുകൂടി ശരിയിലേക്ക്. ഒരുപാട് സ്ഥലങ്ങളിലിങ്ങനെ അഭൂതയ ശതവം എന്ന് പറയുന്ന ആദ്യ ശതമായിരുന്നു 115 മറ്റം ഉണ്ട്, എല്ലാം കളഞ്ഞ് 100 അതിൽ തന്നെ ഇങ്ങനെ കറക്ഷനുകൾ. ആ നമുക്ക് തന്നെ ബോധ്യം, അതിൽ വന്ന അപൂർണത എന്താണ്? എല്ലാം മണ്ണിന്റെ വികാരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു വരുന്ന ആശയത്തിന് വലിയ കുഴപ്പം, എല്ലാം മണ്ണിന്റെ വികാരമല്ല. പഴയ ചിന്ത അനുസരിച്ചാണെങ്കിൽ എന്താണ്? പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എല്ലാത്തിന്റെയും കൂടെ വികാരമാണ്. അപ്പൊ എല്ലാം അങ്ങനെയെന്ന് പറയാൻ പറ്റും. പിന്നെ എന്തെന്ന് പറയണം? എല്ലാത്തിനും കാരണമായിരിക്കുന്ന പ്രകൃതിയുടെ സ്വരൂപമാണ് എന്ന് പറഞ്ഞാൽ പാത്രം മണ്ണ് തന്നെ, അതിലേക്ക് കാണുന്ന പ്രപഞ്ചം എന്താണ്? ആ പ്രകൃതി തന്നെ എന്ന് പറയും. പ്രകൃതി എങ്ങനെ അറിവിൽ അറിവിൽ എഴുന്ന പ്രകടമാകുന്ന ബ്രഹ്മത്തിൽ അറിവിൽ പ്രകടമാകുന്ന ഈ പ്രകൃതിയുടെ സ്വരൂപം ആണിതെല്ലാം പ്രകൃതി തന്നെ എന്നർത്ഥം. അറിവിൽ പ്രകടമാകുന്നതുകൊണ്ട് ഇതൊക്കെ അറിവും തന്നെ. ഇത് എല്ലാം സംഗതി എങ്ങനെയാണ് സാധിക്കുന്നത്? എല്ലാം വ്യാഖ്യാനങ്ങളിലൂടെയാണ്. വ്യാഖ്യാനങ്ങളിലൂടെ എങ്ങനെ സാധിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം വ്യാഖ്യാനിക്കുന്ന ആളിന്റെ ഉള്ളിലൊരു സിദ്ധാന്തം വേണം. ആ സിദ്ധാന്തത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? ഇതിന് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ആ സിദ്ധാന്തത്തിൽ കൊണ്ടെത്തിക്കണം. അതാണ് പഴയ രീതി എന്ന് പറയുന്നത്. അതേ രീതി തന്നെയാണ് ഗുരു അവലംബിച്ചിരിക്കുന്നത്. അതിൽ ചിലപ്പോൾ ഈ തെറ്റെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഒരു അപൂർണത എന്ന അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ തെറ്റെന്നെന്തുകൊണ്ട് പറയുന്നു? തിരുത്തിയത് തെറ്റാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തിരുത്തേണ്ടി വന്ന അതിൻ്റെ അർത്ഥം എന്താണ്? ശരിയാണെങ്കിൽ തിരുത്തും. തിരുത്തേണ്ടി വന്ന അതിൻ്റെ അർത്ഥം തെറ്റാണ്. പിന്നെ തെറ്റെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപൂർണത. ഒരാളുടെ ഉള്ളിലിരിക്കുന്ന പൂർണ്ണമായ ആശയത്തെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അപ്പൊ അതിൽ അപൂർണത വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ തരും? തിരുത്തി അതിനെ പൂർണ്ണമാക്കി. അപ്പോൾ അത് പൂർണ്ണമായി. അപ്പോൾ ഈ ഒരു പദ്യത്തിൽ അതിൻ്റെ ആശയം എന്ന് പറയുന്നത് പൂർണ്ണമാണ്. വേറെ ഒരു പദ്യം നമുക്ക് നോക്കേണ്ട കാര്യമാണ്. ഇത് മനസ്സിലാക്കുന്നതിന് ബാക്കി 99 പദ്യവും നോക്കേണ്ട കാര്യമില്ല. മേളിലും കീഴും നോക്കേണ്ട കാര്യമില്ല. അതുകൂടെയുണ്ട്. മേളത്തെ പദ്യം നോക്കണം, അതിൻ്റെ ആവശ്യമില്ല. താഴത്തത് അടുത്ത് നോക്കണം, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന എന്താണ് ഇത് എഴുതിയപ്പോൾ ഇതിൻ്റെ മേളുമായിട്ട് എന്തൊരു ബന്ധമുണ്ട്? നമ്മുടെ ബുദ്ധി പ്രയോഗിക്കുന്നു. അത് കണ്ടുപിടിച്ചിട്ടെങ്കിൽ ഇതിൻ്റെ ആശയം പൂർണ്ണമാണ്. ഇനി വരാൻ പോകുന്നു ഇതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെ ഒന്നും കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്താണോ ഇത് ഒരു മുക്തകം പോലെ. മുക്തം എന്ന് വെച്ചാൽ ഒരു പദ്യം ഒരു പൂർണ്ണമായ ആശയത്തെ പ്രകടമാകുന്നു. അത് പൂർണ്ണമാണ്. അപ്പൊ അതിനകത്ത് എന്താണ് ചിന്താപരമായ ഒരു പൊരുത്തപ്പെടും. യുക്തിഭംഗങ്ങളൊന്നും അതിനകത്ത് ഇനി പറയാൻ പറ്റില്ല. ഒരാൾ ഈ സിദ്ധാന്തമായിട്ട് പരിചയമുള്ള ഒരാൾ യാതൊരു തരത്തിലുള്ള യുക്തിഭംഗങ്ങളോടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. നേരത്തെയാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും എല്ലാം മണ്ണിന്റെ കാര്യം കൊണ്ട്. ഇത് പറഞ്ഞത് ഇതൊക്കെ ചിന്താസന്താനങ്ങളാണ്. ചിന്താസന്താനം എന്ന് വെച്ചാൽ വേറെ അർത്ഥമുണ്ട്. പക്ഷെ ചിന്തിച്ചാലുണ്ടാകുന്ന കാര്യം അങ്ങനെയും പറയാം. ചിന്തിച്ച് ഉണ്ടായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് വിചാരം എന്ന് പറയുന്നത് തപസ്സാണ്. വേറെയുണ്ട് തപസ്. പക്ഷെ വിചാരം ഒരു തപസ്സാണ്. അങ്ങനെ വിശദീകരിക്കാനാണെങ്കിൽ ഒരുപാട് വലിയ ശാസ്ത്രമാണ്. എത്രയോ എത്രയോ എത്രയോ ആചാര്യന്മാർ വിശദീകരിച്ച ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് വിശദീകരിക്കുന്നു. മറ്റുള്ളവരുടെ വിശദീകരണങ്ങളിലേക്ക് കടന്നുപോയാൽ ഇതിനകത്തിന് വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങളാണ്. ഇതാർക്കും അങ്ങനെ പൂർണ്ണമാക്കാൻ പറ്റത്തില്ല. ഞാനോ നിങ്ങളോ വിചാരിച്ച ഇതൊന്നും പൂർണ്ണമാക്കാൻ പറ്റത്തില്ല. അത്രയും വിപുലമാണ്. വിപുലതയാർന്ന വിനോദ വിദ്യ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ സംഗതി എന്ന് പറയുന്നത്. ഒരാൾക്ക് അതങ്ങ് വ്യാഖ്യാനിച്ച് പൂർത്തീകരിക്കാനൊന്നും ആർക്കാൻ പറ്റില്ല. അവരുടെ ഉള്ളിൽ വരുന്ന ആശയങ്ങൾ പറയുക അത്രയും.